ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം അധ്യായം 3 12 അധികരണം 1 സൂത്രം 1 സന്ധി ഷഷ്ടിരാഹഹി ചർച്ച ചെയ്യുന്ന സ്വപ്നത്തെ കുറിച്ചാണ്. സ്വപ്നത്തെ കുറിച്ച് ബൃഹദാരണ്യത്തിലെ പ്രധാനമായിട്ട് ജനകയാജ്ഞവൽക്യ സംവാദം ജനകയാജ്ഞവൽക്യ സംവാദത്തെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച. ബ്രാഹ്മണനായ യാജ്ഞവൽക്യൻ ക്ഷത്രിയനായ ജനകന്റെ സദസ്സിൽ പോയി. ആദ്യം സംസാരിച്ചത് അഗ്നിഹോത്രത്തെ കുറിച്ച്. അഗ്നിഹോത്രത്തെ കുറിച്ച് ജനകന്റെ അറിവ്, അതിൽ സന്തുഷ്ടനായ, ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കി യാജ്ഞവൽക്കയും ജനകൻ ഇക്കാര്യത്തിൽ നല്ല അറിവുണ്ട്. സന്തുഷ്ടനായ യാജ്ഞവൽക്കൻ പറഞ്ഞു, ഒരു വരം കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് എന്റെ കുഴപ്പമല്ല, കേൾക്കുന്നുണ്ടല്ലേ. ഇപ്പൊ കേൾക്കുന്നു? ഇപ്പൊ കേൾക്കുന്നു? ഓ, ബ്രാഹ്മണനായ യാജ്ഞവൽക്കൻ ക്ഷത്രിയനായ ജനകന്റെ സദസ്സിലേക്ക് പോയി. അവിടെ അവർ ചർച്ച ചെയ്തത് അഗ്നിഹോത്രത്തെ സംബന്ധിച്ചാണ്. അതിൽ ജനകന്റെ അറിവ് മനസ്സിലാക്കിയ യാജ്ഞവൽക്കൻ അതിൽ സന്തുഷ്ടനായി പറഞ്ഞു, വരമായിട്ട് നൽകി താങ്കൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. എന്ത് ചോദ്യം ചോദിക്കാമെന്ന് വരം കൊടുക്കുന്ന അപകടമാണ്. എന്ത് ചോദിച്ചാലും ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അത് തന്നെ യാജ്ഞവൽക്കനും പറ്റി. ജനകൻ ചോദിച്ചത് ആത്മാവിനെ കുറിച്ചാണ്, ജ്യോതിഷനെ കുറിച്ചാണ്. തുടക്കത്തിലൊക്കെ യാജ്ഞവൽക്കൻ പിടിച്ചു നിന്നു, പക്ഷേ മുമ്പോട്ട് പോയപ്പോൾ ശരിയായ സമാധാനം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജനകൻ വിശദീകരിക്കുന്നതാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തികളെക്കുറിച്ച്, ഹലോക പരലോകങ്ങളെക്കുറിച്ച് അല്ല. ആ സന്ദർഭത്തിലാണ് സന്ധ്യം തൃതീയ സ്ഥിതിയും സ്വപ്നസ്ഥാനം എന്ന് പറയുന്നത്. സന്ധ്യസ്ഥാനമാണ് സന്ധി, കൂടിച്ചേരുന്നതാണ് സന്ധി എന്ന് പറയുന്നത്, കൂടിച്ചേരുന്ന ഭാഗം. അവിടെ എന്താണ് സന്ധിസ്ഥാനം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദ്വയോഹോ ലോകസ്ഥാനയോഹോ പ്രബോധസമ്പ്രസാദസ്ഥാനയോർ വാ സന്തോ ഭവതീതി സന്ധ്യം. സന്തോ ഭവതീതി സന്ധ്യം, സന്ധിയിലുള്ളത് രണ്ടെണ്ണം കൂടിച്ചേരുന്നിടത്തുള്ളത്, അത് രണ്ട് ലോകങ്ങളെന്ന് പറയുമ്പോൾ ഇഹലോകം പരലോകം എന്നർത്ഥം എടുക്കാം. അങ്ങനെയാണ് അവിടെ വ്യാഖ്യാനിച്ചത്. പരലോകം എന്ന് പറയുമ്പോൾ മരണശേഷം. അല്ലെങ്കിൽ പ്രബോധ സമ്പ്രസാദസ്ഥാനയൂഹോ, ജാഗ്രതും സുഷുപ്തിയും ഇതിനിടയ്ക്കുള്ള സ്ഥാനം, അതാണ് സന്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ തൃതീയ സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ വ്യാഖ്യാനിക്കും. മരണസമയത്ത് ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവർത്തനം ബാഹ്യമായി നടക്കില്ല, എല്ലാം ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചത് ഒരു ലയം പോലെ അവസ്ഥ വരും. എന്നാലപ്പോഴും സംസ്കാര അനുസരിച്ച് സ്വപ്നം പോലെ പരലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകും. അടുത്ത് പോകേണ്ട മാർഗത്തെക്കുറിച്ചും എത്തിച്ചേരേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരറിവുണ്ടാകും എന്നാണ്. അത് സന്ധ്യസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്, സ്വപ്നസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അതറിയുന്നത്. അതിനെ സ്വപ്നസ്ഥാനം എന്ന് പറയുന്നു. അതും സ്വപ്നമാണ്. ഇഹലോകത്തെക്കുറിച്ച് ബോധമില്ല, പരലോകത്തെക്കുറിച്ച് ബോധമുണ്ടാകും. അല്ലെങ്കിൽ സന്ധ്യം സ്ഥാനം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അനുഭവത്തിൽ വരുന്നു, മരിക്കുന്നതിന് മുമ്പ് അനുഭവത്തിൽ വരുന്ന സ്വപ്നസ്ഥാനം, അങ്ങനെയും അർത്ഥം പറയാം. രണ്ടു തരത്തിലും പറയുന്നുണ്ട്. സ്വപ്നത്തെക്കുറിച്ച് ഭാഷകാരം പറയുന്നു, പ്രായേണ പൂർവദിഷ്ടസ്മൃതി. സ്വപ്നം എന്ന് പറയുന്നത് ഒട്ട് മിക്കതും അനുഭവത്തിൽ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് പൂർവദിഷ്ടസ്മൃതിയാണ്. പണ്ട് കണ്ടതിനെ സ്മരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വപ്നത്തിൽ ചില അപൂർവ കാഴ്ചകളും വരാം, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ പൊതുവെ പറഞ്ഞാൽ അത് അനുഭവങ്ങൾ തന്നെയാണ് സ്വപ്നത്തിൽ സ്മൃതിയായി വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്യാൻ കാരണം എന്തെന്ന് കഴിഞ്ഞവണ പറഞ്ഞു. മുമ്പ് ജാഗ്രത് ഇവിടുത്തെ അനുഭവങ്ങളൊന്നും പരമാർത്ഥമല്ല എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചു ആരംഭണ അധികരണത്തിലും മറ്റും. സ്വപ്നത്തെക്കുറിച്ച് അങ്ങനെ വിശദമായൊരു ചർച്ച നടത്തിയില്ല. സ്വപ്നം അസത്യമാണെന്ന അനുഭവം ഉണ്ടല്ലോ, അസത്യമാണെന്ന അനുഭവം ഉണ്ട്, സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്നു. ഉണർന്നു വരുമ്പം സ്വപ്ന ദൃശ്യങ്ങളില്ല അതുകൊണ്ട് അത് അസത്യമാണ് എന്ന് വരുന്നുണ്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് പറയുന്നിടത്ത് ശ്രുതിയിൽ അവിടെ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നു, അവിടെ കർത്താവുണ്ടെന്ന് പറയുന്നു. അതാണ് ഇവിടെ സംശയം. കാരണം ഇവിടെ കേവലം സ്വാനുഭവത്തെ മാത്രം അവലംബിച്ചിട്ടല്ല ചർച്ച, ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പം ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞത്? സ്വപ്നത്തിൽ എന്തെങ്കിലും സത്യത്വം ഉണ്ടോ? എന്ന് സംശയം വരാം. അപ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ കാണുന്നത് കർത്താവിനൊരു സത്യത്വമുണ്ട്, പ്രവൃത്തിക്കൊരു സത്യത്വമുണ്ട്, പ്രവർത്തിക്കുന്നവനുണ്ട്. അങ്ങനെ ഒരു കർത്തൃത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? പിന്നെ പറയും സ്വപ്നത്തിൽ ചില സൂചനകൾ കിട്ടുന്നുണ്ട്, സ്വപ്നത്തിൽ ദേവതകൾ പ്രത്യക്ഷമാകാറുണ്ട്, ചിലർക്ക് സ്വപ്നത്തിൽ മന്ത്രം കിട്ടും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അതൊക്കെ സത്യമാണോ? അതിനോട് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വപ്നം ജാഗ്രത പോലെ തന്നെ അസത്യം തന്നെ, ഇതാണ് സിദ്ധാന്തം. അവിടെ എന്തെല്ലാം കണ്ടാലും അത് എന്തിനെല്ലാം സൂചകമായാലും ഇപ്പം സ്വപ്നത്തിൽ ഒരു ദേവത അനുഗ്രഹിച്ചു, ജാഗ്രത ലോട്ടറി അടിച്ചു, അപ്പോൾ സ്വപ്നം എങ്ങനെ അസത്യം എന്ന് പറയാൻ പറ്റും? പലരും പറയുന്നതാണ് സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ സ്വപ്നം അസത്യം എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പറയുന്നത് അതാണ് ആദ്യം പറഞ്ഞത്, ജാഗ്രത തന്നെ പരമാർത്ഥമല്ല. സ്വപ്നവും ജാഗ്രതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വപ്നത്തെ പരമാർത്ഥമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ജാഗ്രത തന്നെ പരമാർത്ഥമല്ല, ജാഗ്രതയിലെ ലോട്ടറി പരമാർത്ഥമാണ് അല്ലല്ലോ. ജാഗ്രതും പരമാർത്ഥമല്ലാതിരിക്കെ ജാഗ്രതനെ ആശ്രയിച്ചിട്ട് സ്വപ്നം പരമാർത്ഥമെന്ന് പറയാൻ പറ്റില്ല, ചിന്തിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല, അല്ലാത്തവർക്ക് എന്തും പറയാം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതായത് ജാഗ്രത പരമാർത്ഥമല്ല എന്ന് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് ശ്രുതി പ്രമാണം അനുസരിച്ച്. അവിടെ സ്വപ്നത്തിനെ കൂട്ടുപിടിക്കുന്ന എന്തിനാണ്? ഒരു ദൃഷ്ടാന്തമായിട്ട്. അത് ഒരിക്കലും പറയില്ല സ്വപ്നം അസത്യമാണ് അതുകൊണ്ട് ജാഗ്രത അസത്യമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ അബദ്ധമായി പോകും, തലതിരിഞ്ഞു പോകും. അതേതുപോലെയാണ് രജ്ജുവിലെ സർപ്പം മിഥ്യയാണ് അതുകൊണ്ട് ലോകം മിഥ്യയാണെന്ന് പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും, അത് തലതിരിഞ്ഞ സിദ്ധാന്തമായി പോകും. കാരണം അത് ഭ്രാന്തിയാണ്, ഭ്രാന്തി ഒരിക്കലും പ്രമാണമല്ല. പ്രമേയത്തിൽ നിന്നേ ഉണ്ടാവൂ, പ്രമാണത്തിൽ നിന്ന്. അപ്പം സ്വപ്നത്തിൽ സ്വപ്നം മിഥ്യയാണ് അതുകൊണ്ട് ലോകം മിഥ്യയാണ്, രജ്ജസർപ്പം മിഥ്യയാണ് അതുകൊണ്ട് ലോകം മിഥ്യയാണെന്നൊക്കെ നമ്മൾ മതപ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രഭാഷണം നടത്താറുമുണ്ട്. പൊതുജനത്തിന് വിവരം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അവർ സഹിക്കുന്നു എന്നേ ഞാൻ അർത്ഥമുള്ളൂ. അത് ഈ പേരെ കാര്യമുണ്ട്. അങ്ങനെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഒരു സിദ്ധാന്തം സമർത്ഥിക്കാൻ ഒക്കത്തില്ല. ദൃഷ്ടാന്തങ്ങളുടെ ആവശ്യം എന്താണ്? ആ സിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കാൻ. അത് ഇതുപോലെ ആയിരിക്കും എന്നേ പറയാൻ പറ്റൂ, അബദ്ധമായി പോകും. അപ്പോൾ ഒരു പ്രമാണം അതിലൂടെ ഉണ്ടാകുന്ന പ്രമ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവം, പിന്നെ അതിനെ സഹായിക്കുന്ന യുക്തിവിചാരം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇത് സത്യമെന്നോ അസത്യമെന്നോ ഒക്കെ പറയേണ്ടത്. ആ യുക്തിവിചാരത്തിന് സഹായിക്കുന്ന ഒന്നാണ് ദൃഷ്ടാന്തം. അത് സഹായിക്കും നല്ല സംശയങ്ങളെയൊക്കെ പരിഹരിക്കും. അതുകൊണ്ട് തലതിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വപ്നവും സ്വപ്നത്തെക്കുറിച്ച് ശ്രുതിയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ കേവലം അനുഭവത്തെ കേവലം യുക്തിയെ ആശ്രയിച്ചല്ല ചർച്ച, ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മസൂത്രം മുഴുവൻ. ശ്രുതി പ്രമാണത്തെ ആശ്രയിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് സഹായകമായിട്ട് അനുഭവത്തെയും യുക്തിയും എല്ലാം സ്വീകരിക്കുന്നു. ഇപ്പൊ ശ്രുതിയിൽ അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വരുന്നത്, ചർച്ച വരുന്നത്. ദ്വയോഹോ ലോകസ്ഥാനയോഹോ പ്രബോധ സമ്പ്രദാനസ്ഥാനയോർ വാ സന്തോ ഭവതി സന്ധ്യം സന്ധ്യം തൃതീയം സ്വപ്നസ്ഥാനം ഇഹലോക പരലോകങ്ങളുടെ സന്ധി, ജാഗ്രത സുഷുപ്തിയുടെ സന്ധി, രണ്ടർത്ഥവും പറയാം. തസ്മിൻ സന്ധി സ്ഥാനി തഥ്യരൂപ ഏവ സിഷ്ടഭവിതമർഹതി. പൂർവപക്ഷി പറയുകയാണ് ആ സന്ധ്യ സ്ഥാനി, ആ സന്ധ്യസ്ഥാനത്ത് തഥ്യരൂപ പരമാർത്ഥമാണ് സൃഷ്ടി ഭവിതമർഹതി, സൃഷ്ടി പരമാർത്ഥമാണ് എന്നൊരാൾക്ക് പറയാമല്ലോ. കുത്തഹ എന്തുകൊണ്ട്? ഇത് പ്രമാണഭൂത ശ്രുതിർ ഏവം ആഹ അഥ രഥാൻ രഥയോഗാൻ പഥ സൃജതേ. അപ്പോൾ ഇവിടെ പൂർവപക്ഷി ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ആളാണ്. പൂർവപക്ഷി ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളാണ്. ഇപ്പം ശ്രുതി പറഞ്ഞാൽ അക്കാര്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പം ശ്രുതി പറയുന്നു എന്താണ്? പ്രമാണഭൂതാ ശ്രുതി എന്ന് പൂർവപക്ഷി പറയുമ്പം താങ്കൾക്കും പ്രമാണമാണ്, ഞങ്ങൾക്ക് മാത്രമല്ല, താങ്കൾക്ക് പരമപ്രമാണമാണ് സിദ്ധാന്തിയോട് പറയുകയാണ്. അങ്ങനെയുള്ള ശ്രുതി പറയുന്നു രഥ രഥയോഗാൻ പഥ സൃജത്തെ. രഥം, രഥയോഗം, രഥത്തിൽ ബന്ധിക്കുന്നത് കുതിരകൾ, പഥ രഥത്തിനും കുതിരകൾക്കും സഞ്ചരിക്കുന്നതിനുള്ള വഴി, ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്നാണ്. ഇപ്പം ജാഗ്രതയിൽ നമ്മുടെ അനുഭവം എന്താണ്? ഇവിടെ സൃഷ്ടിക്കുന്നു, പലരും പലതും സൃഷ്ടിക്കുന്നു, അതൊക്കെ യഥാർത്ഥമാണ് സത്യമാണ്. സൃഷ്ടി, അത് സൃഷ്ടി സത്യം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു കൽപ്പനയാണെങ്കിൽ അത് സത്യമല്ലെന്ന് പറയാം. വെറും കൽപ്പനയല്ല, ഭാവനയല്ല. കുലാലൻ ഇരുന്നു കൊണ്ട് ഞാനിതാ ഘടത്തെ സൃഷ്ടിക്കുന്നു എന്ന് ഭാവന ചെയ്താൽ അതിനാലും സത്യം എന്ന് പറയത്തില്ല. അതയാളുടെ കേവലം ഭാവനയാണ് എന്ന് പറയത്തില്ല. പക്ഷെ കുലാലൻ ഇതാ ഘടത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഘടം സത്യമാണ്, അതിന് യാഥാർത്ഥ്യമുണ്ട്. അതുപോലെയല്ലേ ശ്രീ പറയുന്നു കുതിരകളെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കുതിര സത്യമാണ്. പിന്നെ അവിടെ പറയുന്നുണ്ട് സ്വയം ജ്യോതിസ്സായ ആ പുരുഷൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പരമാത്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പരമാത്മാവിൻ്റെ സൃഷ്ടി ജാഗ്രതത്തിൽ സത്യമായിരിക്കുന്നത് പോലെ സ്വപ്നത്തിൽ സത്യമായിരിക്കണമെന്നാണ് പൂർവപക്ഷി പറയുന്നത് ഇത്യാദി. അത് മാത്രമല്ല സഹി കർത്ത ഉപസംഹാരാ ഏവമേവ അവഗമ്യത. സഹി കർത്ത എന്നും പറയുന്നുണ്ട്. അവിടെ പുരുഷൻ കർത്താവായിരിക്കുന്നു. ഈ ലോകത്തിൽ പുരുഷൻ കർത്താവായിരിക്കെ അവൻ എന്തൊക്കെ സൃഷ്ടിക്കുന്നു അതൊക്കെ യഥാർത്ഥമാണ്, അവൻ്റെ കൽപ്പന അല്ല, ഭാവനയല്ല, സൃഷ്ടിക്ക് യാഥാർത്ഥ്യമുണ്ട്. ഇതുപോലെയുള്ള ഒരു സൃഷ്ടി യാഥാർത്ഥ്യം സ്വപ്നത്തിലും വരേണ്ടതല്ലേ ശ്രുതി പറഞ്ഞിരിക്കുന്നതനുസരിച്ചെന്നാണ്. ശ്രുതിയെ വിട്ടിട്ട് സ്വ അനുഭവത്തെ ആശ്രയിച്ചാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. പക്ഷെ അദ്വൈതത്തിൽ സ്വാനുഭവത്തെ മാത്രം ആശ്രയിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഋഷിമാരുടെ അനുഭവത്തെയും കണക്കിലെടുക്കണം, അവർ പറഞ്ഞ വാക്യത്തെയും പരിശോധിക്കണം. അതുകൊണ്ട് കർത്ത, സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെ സ്വപ്നത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, സത്യമാണ് എന്നാണ് പൂർവ്വകക്ഷിയുടെ അഭിപ്രായം. എന്നുവെച്ചാൽ പൂർവ്വകക്ഷി പറയുന്നത് അസത്യം എന്ന് പറയണമെങ്കിൽ അത് കേവലം കൽപ്പനയായിരിക്കും. അങ്ങനെ നമ്മൾ സാറിന് അങ്ങനെ പറയുന്നു, സ്വപ്നം വെറും ഒരു കൽപ്പനയായിരുന്നു. പക്ഷെ ശ്രുതി പറയുന്ന അങ്ങനെയല്ല, അവിടെ ഒരു കർത്താവുണ്ട്, ഒരു സൃഷ്ടിയുണ്ട്. അപ്പോൾ പൂർവ്വകക്ഷിയുടെ സംശയം ന്യായമാണ്. വീണ്ടും അത് ആവർത്തിക്കുന്നു, നിർമാതാരം ച ഏകേ പുത്രാദേശ്ച അഭിചേകേ ശാഖിനോ അസ്മിന്നേവ സന്ധ്യസ്ഥാനേ കാമാനം നിർമാതാരം ആത്മാനം ആമനന്തി. ഇത് പഠ ശാഖ അധ്യയനം ചെയ്യുന്നവർ പറയുന്നത്, അവിടെ കാമ്യമായ വസ്തുക്കളെ സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അതങ്ങനെ അസത്യമാകും. ഏകേ ശാഖിന, ചില ശാഖക്കാർ, ഏകെന്ന് വെച്ചാൽ ഇവിടെ അന്യേ കേചിത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഏകശബ്ദം പ്രയോഗിക്കും. ചില ഒന്നെന്നുള്ള അർത്ഥത്തിലാണ് ചില ശാഖക്കാർ. അസ്മിന്നേവ സന്ധ്യസ്ഥാനം, ഈ തൃതീയ സ്ഥാനത്ത് സ്വപ്ന ജാഗ്രതകൾ, ജാഗ്രത് സുഷുപ്തികൾക്കിടയ്ക്കുള്ള അല്ലെങ്കിൽ ഇഹലോക പരലോകങ്ങൾക്കിടയ്ക്കുള്ള ഈ സ്ഥാനത്ത് കാമാനം നിർമാതാരം ആത്മാനം ആമനന്തി, അവിടെ ആത്മാവ് തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ പരമാത്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് പോലെ യേശു സുപ്തേഷു ജാഗ്രതി കാമം കാമം പുരുഷോ നിർമിമാണ. കാമം കാമം, കാമ്യമായ നിരവധി വിഷയങ്ങളെ നിർമിമാണ യേശ പുരുഷ, നിർമ്മിക്കുന്നവനായ ഈ പുരുഷൻ ആത്മാവ് യേശ സുപ്തേഷു ജാഗ്രതി, ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടുത്തെ കർണങ്ങളെല്ലാം ഉറങ്ങി ഇരിക്കെ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയും കാമ്യ വിഷയങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പുത്രാദേശത്ത് അത്ര കാമ അഭിപ്രായന്തേ കാമ്യന്തേ ഇതി, അവിടെ കാമശബ്ദത്തിന് കാമ്യന്തേ ഇതി കാമ എന്ന് കർമ്മണി പ്രത്യയമാണ്. കർമ്മണിപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തിനാണോ കാമിക്കുന്നത് അതാണ് കാമം എന്ന് വെച്ചാൽ പുത്രാദികൾ. അപ്പോൾ ജാഗ്രതയിൽ എങ്ങനെയാണോ പുത്രാദികളുടെ സൃഷ്ടി നടക്കുന്നത് പോലെ സ്വപ്നത്തിലും സൃഷ്ടി നടക്കുന്നു എന്ന് വരും. കാമശബ്ദേന ഇച്ഛാവിശേഷായ ഉച്ചീരൻ പറയുന്നു. ഇവിടെ ശ്രുതിയിൽ കാമം കാമം എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്ന് വെച്ചാൽ കാമം ഇച്ഛയാണ്. അവിടെ പുത്രാദികളെ സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങളെങ്ങനെ അർത്ഥം പറഞ്ഞു? അതാണ് കാമശബ്ദേന ഇച്ഛാവിശേഷായ ഉച്ചീരൻ. പൂർവക്ഷിയോട് ആരോ ചോദിക്കുകയാണ്, കാമം എന്ന് പറഞ്ഞാൽ ഇച്ഛയെന്നാണ് അർത്ഥം. പുത്രാദികളെ സൃഷ്ടിക്കുന്ന അർത്ഥം എങ്ങനെ പറഞ്ഞു എന്നാ? അതിന് ശരിയല്ല, നിങ്ങളുടെ ആശങ്ക അസ്ഥാനത്താണ്. ശതായുഷ പുത്രപൗത്രാൻ മൃണീഷോ ഇതി പ്രകൃത്യ അന്തേ കാമാനാം ത്വാം ത്വാ കാമഭാജം കരോമി ഇതി പ്രകൃതേഷു തത്ര പുത്രാദിഷു കാമശബ്ദസ്യ പ്രയുക്തത്വ. അതാണ് നേരത്തെ വ്യാഖ്യാനിച്ചത്. കാമ എന്ന് പറഞ്ഞാൽ കാമ്യന്തേ, കാമിക്കപ്പെടുന്നത്, അത് ഇച്ഛയല്ല, ഇച്ഛാവിഷയമാണ്, പുത്രാദികളാണ്. അത് ഭാഷ്യകാരൻ അതിനെ വിശദീകരിക്കുന്നു. ശതായുഷ പുത്രപൗത്രാൻ വർണ്ണീഷ, ശതായുസുള്ള പുത്രപൗത്രന്മാരെ സ്വീകരിക്കൂ, യമദേവൻ നചികേതസിനോട് പറയുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ് എന്ന് തുടങ്ങി. ഇത് പ്രകൃതി അന്ത്യ അവസാനം കാമാനാന്ത്വം കാമഭാജങ്ങളും എല്ലാ കാമങ്ങളെയും കാമ്യ വിഷയങ്ങളെയും അനുഭവിക്കുന്നവനാക്കാം നിന്നെ ഞാൻ എന്ന് പറയുന്നു. ഇത് പ്രകൃതേഷു തത്ര തത്ര പുത്രാദിഷു കാമശബ്ദസ്യ പ്രയുക്തത്വം. അവിടെ ആ സന്ദർഭത്തിൽ പുത്ര അത് ഈ വിഷയങ്ങളിലാണ് കാമശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഏത്? അതെ അതെ. ഏത്? അതഞ്ച്. അതെ. എന്ന് വെച്ചാൽ ആ ശാഖ, കട്ടശാഖയുടെ കാര്യം പറയുന്നു. അതിൻ്റെ ആദ്യം പറഞ്ഞ ഏകേ ശാഖിനഹ, ശാഖിയിൽ പറയുന്ന കാര്യങ്ങൾ പറയും. മുമ്പോ പിമ്പോ എന്നുള്ളതല്ല. പ്രാജ്ഞം ച ഏനം നിർമാതാരം പ്രകരണവാക്യശേഷാഭ്യാം പ്രതീമഹ. അവിടെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം എന്താണ്? ഇവിടെ ഇതാരായി സൃഷ്ടി നടത്തുന്നു? പ്രാജ്ഞൻ ആത്മാവ് തന്നെ, പുരുഷൻ തന്നെയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ഏനം നിർമാതാരം പ്രകടനവാക്യശേഷാഭ്യം, ആ പ്രകടനത്തിൽ നിന്ന് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കും. അപ്പം അവിടെയും സൃഷ്ടി, ആത്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. ആത്മാവിൻ്റെ സൃഷ്ടി ഇവിടെ സത്യമാണെങ്കിൽ അവിടെയും സത്യമാണ് എന്നൊരാൾ ആശങ്കിക്കുകയാണ്. പ്രാജ്ഞസിഹീതം പ്രകരണം അന്യത്ര ധർമാതന്യത്ര ധർമാതിത്യാദി. അത് മാത്രമല്ല, അവിടെ പറയുന്നത് എന്താണ്? ധർമാധർമ്മങ്ങൾക്ക് അപ്പുറമുള്ളവനെന്ന് പറയുമ്പോൾ അത് കേവല ജീവനല്ല, മറിച്ച് പ്രാജ്ഞൻ ധർമാധർമ്മങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന പരമാത്മാവ് തന്നെ. പരമാത്മാവിൻ്റെ സൃഷ്ടി എങ്ങനെ അസത്യമാകും? അതാണ് പ്രാജ്ഞസിഹീതം പ്രകരണം. ആത്മാവെന്ന് പറഞ്ഞവിടെ പരമാത്മാവാണ്. എന്തുകൊണ്ട് അന്യത്ര ധർമാത് അന്യത്ര ധർമ്മ ധർമാധർമ്മങ്ങൾക്കുപരിയാണെന്ന് പറഞ്ഞു? തദ്വിഷയവജ വാക്യശേഷോ അപി തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതം ഉച്യതേ തസ്മിൻ ലോകാശ്രിത സർവേ തതു നാത്യേതി കശ്ചന. ഇനി അത് പരബ്രഹ്മമാണ്, പരമാത്മാവാണെന്നുള്ളതിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. തദേവ ശുക്രം അത് തന്നെയാണ് ശുദ്ധമായിരിക്കുന്നത്, തദ്ബ്രഹ്മ അത് തന്നെയാണ് ബ്രഹ്മമായിരിക്കുന്നത്, തദൈവ അമൃതം അത് തന്നെയാണ് അമൃതമായിരിക്കുന്നത്, തസ്മിൻ ലോകാശ്രിത തസ്മിൻ സർവേ ലോകാശ്രിത അതിലാണ് സർവലോകങ്ങളും ആശ്രിതമായിരിക്കുന്നത്, തത് നാത്യേതി കശ്ചന അതിനെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല. ഇതാരാണ്? പരമാത്മാവാണ്. അപ്പോൾ സ്വപ്നത്തിൽ പരമാത്മ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് സത്യമാകാം എന്നാണ്. പ്രാജ്ഞ കർത്തൃകാച സൃഷ്ടി തഥ്യരൂപ സമധികത ജാഗ്രതാശ്രയ തഥാ സ്വപ്നാശ്രയാവി സൃഷ്ടി ഭവിതു മൃഗതി. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ പറയുന്നതാണ്. ഈ ജാഗ്രതത്തിലെ സൃഷ്ടികൾ, പരമാത്മാവിൻ്റെ സൃഷ്ടി സത്യമാണെന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെ അറിയുന്നവർ സ്വപ്ന സൃഷ്ടിയും പരമാത്മാവിൻ്റെ ആണെങ്കിൽ അതും സത്യമെന്ന് തന്നെ അറിയണം. സത്യമാണ് എന്നാണ്. അതൊരു യുക്തി. സ്വപ്നത്തിലെ സൃഷ്ടിയും പരമാത്മ സൃഷ്ടി ആയതുകൊണ്ട് സത്യം എന്നൊരു യുക്തി ഇവിടെ പറയുകയാണ്. പ്രാജ്ഞ കർത്തൃകാഹി ച സൃഷ്ടി തഥ്യരൂപ സമധികത ജാഗ്രതാശ്രയ. പരമാത്മ സൃഷ്ടി സത്യമാണ് ജാഗ്രതത്തിലേത് എന്ന് നമ്മൾ നല്ലവണ്ണം ധരിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിനൊരു സത്യത്വമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. തഥാ സ്വപ്നാശ്രയ വിശിഷ്ടർ ഭവിതമല്ല. അതുകൊണ്ട് സ്വപ്നാശ്രയമായ സൃഷ്ടിയും സത്യമാണ് എന്ന് കരുതണമെന്നാണ്. തഥാ ജശ്രുതി അതോ ഖൽവാഹർ ജാഗ്രത ദേശ ഏവ അസ്യേഷ ഇതി യാനി ഹ്യേവ ജാഗ്രത് പശ്യതി താനി സുപ്തഃ. അതുമാത്രമല്ല, ശ്രുതിയെ തന്നെ അവിടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ വെറുതെ പറയുകയല്ല, ശ്രുതി പറയുന്ന കേട്ട് കഴിഞ്ഞത്തൊന്നും അതെല്ലാം സത്യമാണ്. ശ്രുതി എന്താ പറയുന്നത്? ഈ സ്വപ്നമെല്ലാം നടക്കുന്ന ഈ ജാഗ്രത ദേശത്ത് തന്നെ എന്ന് പറയുന്നു. എന്ന് പറയുന്നു എന്ന് വെച്ചാൽ എന്ന് ചിലർ പറയുന്നു എന്നേ പറയുന്നു. അധോ കല്ലുവാഹു, ചിലരുടെ അഭിപ്രായം അതാണ്. സിദ്ധാന്തം പറയുന്നത് ജാഗ്രത ദേശത്തല്ല, ഒരാൾ സ്വന്തം മുറിയിൽ കിടന്ന് ഉറങ്ങി സ്വപ്നം കാണുന്നു, അതുകൊണ്ടത് ജാഗ്രത ദേശമാണ് എന്ന് കരുതാൻ പാടില്ല. അത് ശരിയാണ്, മുറി സ്വന്തമാണ്, കിടക്കുന്നത് സ്വന്തം കട്ടിലിൽ തന്നെ. പക്ഷേ സ്വപ്നം കാണുന്നത് സ്വന്തം മുറിയിലല്ല, സ്വന്തം കട്ടിലല്ല, സ്വപ്നം വേറെ ലോകത്താണ്, സ്വപ്ന ലോകത്താണ്. പിന്നെ അവിടെ ജാഗ്രത ദേശത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? കട്ടിലും കിടക്കയും തൻ്റെ ശരീരവും എല്ലാം ജാഗ്രത ദേശത്താണ്. സ്വപ്നം മാത്രം മാറിപ്പോയി, വേറെ ഏതോ ലോകത്തിലേക്ക് പോയി. പക്ഷെ സാധാരണ രീതിയിൽ സ്വപ്നത്തെ കുറിച്ച് ശരിക്ക് വിചാരം ചെയ്യാതെ പറയുമ്പോൾ പറയും, അവൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ടല്ലേ സ്വപ്നം കാണുന്നത് എന്ന് പറയും. അപ്പോൾ അത് ശരീരം എന്ന് പറയുന്നത് ജാഗ്രതയിലല്ലേ, അപ്പോൾ ജാഗ്രതയിലിരുന്നു കൊണ്ടല്ലേ സ്വപ്നം കാണുന്നത് എന്നെല്ലാം പറയും. അത് അത്തരം ഒരു സ്വപ്നത്തെക്കുറിച്ച് അത് സാധാരണ ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അത് ആ പഠനത്തിൽ ജാഗ്രത അംശം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ജാഗ്രത പൂർണ്ണമായും വിട്ടിട്ട് നമുക്ക് സ്വപ്നത്തെ ചിന്തിക്കാൻ പറ്റും. കാരണം സ്വപ്നം നഷ്ടപ്പെട്ട ഒന്നാണ്, ജാഗ്രത നിലനിൽക്കുന്ന ഒന്നാണ്. നിലനിൽക്കുന്ന ഒന്നിനെ ആശ്രയിച്ച് നഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാഗ്രതത്തിൻ്റെ സ്വാധീനം അവിടെ വരും. അത് ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതോ ഖല്ലു അഹുർ, ചിലരങ്ങനെ പറയുന്നു, ജാഗ്രത ദേശ ഏവ അസ്യ ഏഷ, ജാഗ്രത ദേശത്തിലാണ് അവൻ്റെ ഈ സ്വപ്നം ഇരിയാനിഹി ഏവ ജാഗ്രത് പശ്യതി താണ് ഈ സുപ്ത പറയുന്നു. ഇവിടെ എന്തൊക്കെ കാണുന്നോ അത് തന്നെയാണ് സ്വപ്നത്തിലും കാണുന്നത്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവൻ കാണുന്നു. എന്നുവെച്ചാൽ ഇവിടെ ആനയെ കാണുന്നു, സ്വപ്നത്തിലും ആനയെ കാണുന്നു. ഇവിടെ കുതിരയെ കാണുന്നു, അവിടെയും കുതിരയെ കാണുന്നു. അതാണ് പ്രായീണ പൂർവ്വദൃഷ്ട സ്മൃതി സ്വപ്നം എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, എന്നുവെച്ചാൽ ഇത് ശരിയല്ലെന്ന് പറയുന്നു. സ്വപ്നം തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്, ഇത് സ്മൃതിയല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷെ ഭാഷകാരൻ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ജാഗ്രതയിൽ കണ്ട വ്യക്തികളെയല്ലേ സ്വപ്നത്തിൽ കാണുന്നത്. പൂർവ്വ അനുഭവത്തിൻ്റെ സ്മരണയല്ലേ അവിടെ വരുന്നത്. പക്ഷെ ജാഗ്രതയിലെ സ്മരണയല്ല എന്നുള്ള വ്യത്യാസം മാത്രം. അതുകൊണ്ട് ഭാഷകാരൻ പറയും ജാഗ്രതയിലെ സ്മരണയല്ല, പക്ഷെ അതിന് ജാഗ്രതയിലെ സംസ്കാരം കാരണമാണ്, അത് കാരണമാണ് സ്വപ്നത്തിലെന്ന് പറയും. ജാഗ്രതത്തിലെ സംസ്കാരം കൊണ്ട് സ്വപ്നത്തിൽ സ്മൃതി ഉണ്ടാകുന്നു, ജാഗ്രതത്തിൽ അനുഭവിച്ചതിൻ്റെ സ്മൃതി. അപ്പോൾ സ്വപ്നത്തിന് ജാഗ്രതയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, സ്വപ്നത്തിന് ജാഗ്രതയുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. ഇവിടെ സ്വപ്നത്തിന് ജാഗ്രതയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ആ സംസ്കാരദ്വാര ഉള്ള ബന്ധമാണ്. ശരിക്കും സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വപ്നത്തിൽ സ്വപ്നത്തെ ജാഗ്രതയായിട്ട് തന്നെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ മറ്റൊരു ജാഗ്രത ഇല്ല. അവിടെ ഏത് ജാഗ്രത ഉള്ളത്? സ്വപ്നത്തിലെ ജാഗ്രത അല്ലാതെ വേറൊരു ജാഗ്രത അവിടെ ഇല്ല. ഇവിടെ ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ വേറൊരു സ്വപ്നം ഇവിടെയുണ്ട്, മറഞ്ഞുപോയ സ്വപ്നം. പക്ഷെ സ്വപ്നത്തിലിരിക്കുമ്പോൾ ഈ ഇവിടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത മറഞ്ഞു പോയതായി അവിടെ അറിയുന്നില്ല. ഈ ജാഗ്രത സ്മരണ സ്വപ്നത്തിൽ വരുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വയം ജാഗ്രത ആയിരിക്കുന്നു. സ്വപ്നം കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ വിചാരം ചെയ്തത് എന്ന് പറഞ്ഞാൽ അതും ആ സ്വപ്നത്തിലെ പൂർവ ദിവസമാണ്, ഈ ദിവസമല്ല. ഇപ്പൊ ഈ ജാഗ്രതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൂർവ്വ ദിവസമല്ല. ഈ ജാഗ്രതയിൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വപ്നത്തിനും വരാം. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ കാലം, കഴിഞ്ഞ സ്ഥലം, കഴിഞ്ഞ പ്രവൃത്തികൾ ഇതെല്ലാം സ്വപ്നത്തിനും വരാം. പക്ഷെ അതെല്ലാം സ്വപ്ന ജാഗ്രതത്തിലെ പൂർവ്വകാലം, പൂർവ്വദേശം, പൂർവ്വ പ്രവൃത്തിയാണ്. അല്ലാതെ ജാഗ്രത കാലത്തിലെ, ജാഗ്രത ദേശത്തിലെ, ജാഗ്രത പ്രവൃത്തിയിലെ പൂർവപരങ്ങളല്ല അവിടെ. ഇത് വിവേചിച്ചറിയാതെ ഒരാൾ പറയും, എന്താണ് ഞാനിഹ്യ ജാഗ്രത് പശ്ചിതി താൻ സുപ്ത, ജാഗ്രതത്തിൽ കണ്ടത് തന്നെയാണ് സ്വപ്നത്തിലും കാണുന്നത്. അപ്പം ഇത് സ്വപ്നത്തെയും ജാഗ്രതയെയും സംബന്ധിച്ചുള്ള അനുഭവ തരത്തിലുള്ള ഒരു വിചാരമാണ്. രണ്ട് അനുഭവത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ട്, അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ആന്തരികമാണ്. അപ്പം ആന്തരികമായ അനുഭവത്തെ ആശ്രയിച്ചുള്ള ഒരു വിചാരമാണ് മറിച്ച് ഈ ബാഹ്യമായി അനുഭവപ്പെടുന്ന ശരീരമോ ശരീരത്തിൻ്റെ അവയവങ്ങളോ അല്ലെങ്കിൽ അതിനെ പഠിക്കുന്നതിനുള്ള ഉപകരണങ്ങളോ ഒന്നിനെ ആശ്രയിച്ചുള്ള ഒരു വിചാരമല്ല. അതുകൊണ്ടൊരിക്കലും ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കരുത്. ആധ്യാത്മികമായ വിചാരവും ഭൗതികമായ വിചാരവും തമ്മിൽ ബന്ധിപ്പിക്കാനൊക്കത്തില്ല. ഭൗതികമായ വിചാരത്തിന് അതിൻ്റേതായ വഴികളുണ്ട്, അതിൻ്റേതായ ഫലങ്ങളുമുണ്ട്. അതിൻ്റെ സത്യത്വം ഭൗതികമായി ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ സത്യത്വം എന്ന് പറയുന്നത് ആധ്യാത്മികമായിട്ടാണ്. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരുപാട് വൈരുദ്ധ്യം അനുഭവപ്പെടും. ആധ്യാത്മികമായി വരുന്ന ഈ അറിവുകളിലും ഭൗതികമായി വരുന്ന അറിവിലും വൈരുദ്ധ്യം തോന്നും. ആ വൈരുദ്ധ്യത്തെയാണ് ശ്രുതിയും പറയുന്നത്. അങ്ങനെയും ചിലർ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ജാഗ്രതത്തിലാണ്. ഇവിടെ ചിന്ത എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ തന്നെ. പക്ഷെ ഇവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് കേവലം ആ ചിന്തയുടെ തലത്തിലാണ്. ആണ് വ്യത്യാസം. സ്വപ്നം ഇവിടെ കേവലം ചിന്താരൂപത്തിലാണ്. കേവലം സ്മരണയെ ആശ്രയിച്ചുള്ള ചിന്തയാണ്. സ്വപ്നത്തെ നമ്മൾ സ്മരിക്കുന്നു, ആ സ്മരണയെ ആശ്രയിച്ച് ചിന്തിക്കുന്നു. സ്വപ്നത്തെ ഒരു അനുഭവമായി തിരിച്ചറിയുന്നു, എന്നിട്ട് ആ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് വാസ്തവത്തിൽ എന്തായിരുന്നു? അത് പൂർണ്ണമായും ഒരു സ്മൃതിയാണോ? അതോ അവിടെ ഈ അനുഭവം ഉണ്ടായിരുന്നു? സ്വപ്നം ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും സ്വപ്നമാണ്, അതിന് വേറൊന്നും പറയാനില്ല. പക്ഷേ ആ സ്വപ്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പൂർണ്ണമായും സ്വപ്നമല്ല, പിന്നെയോ അത് ജാഗ്രതയാണ്. അത് ജാഗ്രത ആയിരുന്നു. ഈ വ്യത്യാസമുണ്ട്. ഈ ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്നത്തെ നമുക്ക് ജാഗ്രതയായി മനസ്സിലാക്കാം. ആ ജാഗ്രത എന്ന് പറയുന്നത് ഈ ജാഗ്രത പോലെ സത്യമാണ് എന്നാണ് ഇവിടെ പൂർവക്ഷി പറയുന്നത്. എന്തുകൊണ്ട് ജാഗ്രതയായി അനുഭവിച്ചു? ജാഗ്രത് പശ്യതി എന്നാണ്. താനി സുപ്ത, ഇത് സ്വപ്ന ജാഗ്രതയോ സമാന ന്യായതാം ശ്രാവി സ്വപ്നത്തിനും ജാഗ്രതത്തിനും സമാന ന്യായം, സമാന യുക്തിയെ ഇവിടെ ശ്രുതി പറയും. ഇതെല്ലാം ശ്രുതിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ശ്രുതി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഋഷിമാരുടെ അഭിപ്രായം അവർ ചിന്തിച്ചിരുന്നു, അവരുടെ അഭിപ്രായമാണ്. തസ്മാ തഥ്യരൂപായവ സന്ധ്യ സൃഷ്ടി രീതി. അതുകൊണ്ട് സൃഷ്ടിയെ നമുക്ക് തഥ്യമായിട്ടെടുക്കാം ശ്രുതി പ്രമാണത്തിനനുസരിച്ച് വിചാരം ചെയ്തിട്ട്. ഏവം പ്രാപ്തയെ പ്രത്യാഹ അസ്യ യശീതി യാനി ഹ്യേവ ജാഗ്രത് പശ്യതി യാനി താനി. അത് ജാഗ്രത്തായി കാണുന്നത് അല്ലെങ്കിൽ ജാഗ്രത്തിൽ കാണുന്നത് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് രണ്ട് രീതിയിൽ. കാരണം അവിടെയും ജാഗ്രത ഉണ്ടല്ലോ. അതുകൊണ്ട് ജാഗ്രതായി കാണുന്നതെന്ന് പറയാം. പിന്നെ സ്വപ്നത്തിലോ ജാഗ്രത്തിൽ കാണുകയാണ്. രണ്ടു തരത്തിലായാലും അതിൻ്റെ താല്പര്യം ഒന്ന് തന്നെ. ഇത് സ്വപ്ന ജാഗ്രതയോ സമാന ന്യായത ശ്രാവീതി. മായ മാത്രം തോ കാസ്നിയേന അനഭിവ്യക്ത സ്വരൂപത്വാ. അവിടെ സിദ്ധാന്തം പറയുന്നു സ്വപ്നം മായ. മായാശബ്ദത്തിൻ്റെ പര്യായമാണ് സ്വപ്നം, സ്വപ്ന ശബ്ദത്തിൻ്റെ പര്യായമാണ് മായ എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രഹിക്കുന്നു അത് സ്വപ്നമെന്നുള്ളതും കൊണ്ടും ഗ്രഹിക്കുന്നു. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രഹിക്കുന്നു അത് മായാശബ്ദം കൊണ്ടും ഗ്രഹിക്കുന്നു. തുശബ്ദ പക്ഷം വ്യാവർത്തിയേരി മായ മാത്രം തു എന്ന് പറയുന്ന പൂർവപക്ഷത്തെ മാറ്റുകയാണ്. നയതസ്ഥി ഇത് ശരിയല്ല. ഇവിടെ സ്വപ്നത്തെ വിചാരം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം, നമുക്ക് അസത്യം എന്താണെന്നറിയാം, സ്വപ്നം എന്താണെന്നറിയാം, സ്വപ്നം അസത്യമാണെന്നറിയാം, രണ്ടും അറിയാം. സ്വപ്നത്തെ വിശേഷിപ്പിക്കുകയാണ് അത് അസത്യമാണ്, സ്വപ്നം മിഥ്യയാണ്. അല്ലേ? സ്വപ്നം മിഥ്യയാണെന്നറിയാം. എന്ന് വെച്ചാൽ മിഥ്യയെ സ്വപ്നത്തിൻ്റെ വിശേഷണമായി നമുക്കറിയാൻ ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ ചർച്ച കൊണ്ടുള്ള വിശേഷ പ്രയോജനം എന്താണ്? ആ മിഥ്യ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. സ്വപ്നത്തിന് ഒരു മിഥ്യ എന്നൊരു വിശേഷണം കൊടുത്തത് കൊണ്ടായില്ലല്ലോ. എന്താണ് മിഥ്യയെന്ന് തിരിച്ചറിയില്ലേ? അപ്പൊ സ്വപ്നത്തിൻ്റെ സ്വരൂപത്തെ ശരിയായി വിചാരം ചെയ്യുമ്പോൾ സ്വപ്നം മിഥ്യയാണെന്നും മനസ്സിലാകും, മിഥ്യ എന്താണെന്നും മനസ്സിലാകും. അതും അതിൻ്റെ പ്രയോജനമാണ്. അത് ഇവിടെ ചർച്ചയിൽ നിന്ന് അത് ഗ്രഹിക്കണം. നൈതതസ്തി യദുക്തം സന്ധ്യേ സൃഷ്ടി പാരമാർത്ഥികീതി. സന്ധ്യേ സൃഷ്ടി പാരമാർത്ഥികീതി യദുക്തം ന ഏതത് അസ്ഥി ഏതത് നാസ്തി ശരിയല്ല എന്നാണ്. നാസ്തി എന്ന് പറയുന്നതിന് ഇല്ല എന്ന് അർത്ഥമുണ്ട്. പിന്നെ അല്ല എന്നുണ്ട്. ഇവിടെ അല്ലെന്നാ പറയുന്നു. എന്തല്ല? മുമ്പ് പറഞ്ഞു സന്ധ്യയെ സൃഷ്ടി പാരമാർത്ഥികി. സന്ധ്യയിൽ സൃഷ്ടി പാരമാർത്ഥികി എന്ന് പറയുന്നത് ശരിയല്ല. ഏതത് നാസ്തി ഇത് ശരിയല്ല. മായ ഏവ സന്ധ്യയെ സൃഷ്ടിക്കുന്ന പരമാർത്ഥ ഗന്ധോപ്യസ്തി. ഇവിടെ തീർത്ത് പറയുന്നു മായ ഏവ സന്ധ്യ സൃഷ്ടി. സ്വപ്നത്തിലെ സൃഷ്ടി മായയാണ്. അതിന് പരമാർത്ഥ ഗന്ധം പോലുമില്ല. എന്നുവെച്ചാൽ അതിൽ പരമാർത്ഥതയുടെ അംശം പോലുമില്ല. ഗന്ധം എന്ന് വെച്ചാൽ ലേശം, അംശം. മലയാളത്തിൽ പറയാറില്ല തൊട്ട് തീണ്ടിയിട്ടില്ല. അത് അവിടെ പരമാർത്ഥത ലേശം പോലുമില്ല. ബുദ്ധ എന്തുകൊണ്ട് കർസ്നീയന അനഭിവ്യക്ത സ്വരൂപത്വം, അതിന് പല പല യുക്തികളും പറയും. ശ്രുതി പറയുന്നതിനെ എങ്ങനെ മനസ്സിലാക്കണം, ശ്രുതി പറയുന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നാണ്. ശ്രുതി പറഞ്ഞ എന്താണ്? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കണം? ശ്രുതിയുടെ വാക്യത്തിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വാക്യങ്ങൾ മാത്രം പോരല്ലോ, വാക്യങ്ങളെന്ന് പറയുമ്പോൾ കേവലം ശബ്ദം മാത്രമായിട്ടെടുത്താൽ പോരാ, വാക്യ താല്പര്യത്തെ കൂടെ എടുക്കണം. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? അവിടെ കേവലം വാക്യത്തെ എടുത്തു കഴിഞ്ഞാൽ അത് പര്യാപ്തമല്ല. കാരണം വാക്യത്തിൽ നിന്ന് തനിക്കെന്ത് ബോധമുണ്ടാകുന്നു എന്നാണ്. ചിലരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? അവർ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? ശ്രുതി പരമാർത്ഥമേ പറയുന്നുള്ളൂ എന്നാണ്. പിന്നെ ശ്രുതിക്കും പറയാം ഇങ്ങനെ ചില മണ്ടന്മാർ പറയുന്നു എന്ന് ശ്രുതിക്ക് പറഞ്ഞുള്ളൂ, അതും പറയാം. അപ്പോൾ ഇങ്ങനെ ചിലർ പറയുന്നു എന്ന് ശ്രുതി പറഞ്ഞാൽ ശ്രുതിയുടെ താല്പര്യം എന്താണ്? ആ പറയുന്നത് ശരിയല്ലെന്നാണ്. അല്ല, ഇനി ആ പറയുന്നതിന് ശരിയുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചിലർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലർ പറയുന്ന ഇന്ന താല്പര്യത്തിലാണോ ശരിയുണ്ടെങ്കിൽ? രണ്ടു തരത്തിലും ഇതെല്ലാം അതിനെങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വ്യാഖ്യാനമാണ്. ആർക്കും ഇതൊക്കെ ശരിയെന്ന് പറഞ്ഞാലും ഇത് തെറ്റെന്ന് പറഞ്ഞാലും പരമാത്മാവ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ആശ്രയിക്കുന്ന എന്തിനെ? അവരവരുടെ വ്യാഖ്യാനത്തെ. അന്നാണല്ലോ പറഞ്ഞത് പരമാത്മാവ് സ്വപ്നത്തെ സൃഷ്ടിക്കുന്നു. സിദ്ധാന്തി തന്നെ പറയുന്നു. അവിടെ പിന്നെ വേറെ ആരാളോ പരമാത്മാവല്ലാതെ? അത്രയും ജ്യോതി, അത്രയും പ്രശസ്വയും ജ്യോതി എന്ന് പറയുന്നത് ഇവിടെയാണ്. ജനക മഹാരാജാവ് രാജ്യവേക്കനോട് പറയുന്നതാണ് അവിടെ. സ്വയം ജ്യോതിസായ പുരുഷനാണ് സൃഷ്ടിക്കുന്നത്, പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഋഷി പറയുന്നു പരമാത്മാവ് സൃഷ്ടിച്ചാൽ അത് സത്യമാകണം. ഇവിടെ സിദ്ധാന്തി പറയുന്നത് എന്താണ്? പരമാത്മാവ് അല്ലാതെ സത്യമായിട്ടൊന്നും ഇല്ല. പരമാത്മാവിൽ സൃഷ്ടി നടക്കുന്നു, ആ സൃഷ്ടി വാസ്തവമാണ്, അല്ലെങ്കിൽ വാസ്തവത്തിലുള്ള സൃഷ്ടി നടക്കുന്നു എന്ന് നീ കരുതുന്നത് കേവലം ഭ്രാന്തി മാത്രമാണ് സിദ്ധാന്തം. ഒരു സംശയമില്ല. സ്വപ്നം പോലെ തന്നെ ജാഗ്രത്, ജാഗ്രത പോലെ തന്നെ സ്വപ്നം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇത് മുമ്പ് ആരംഭണാധികരണത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ അവിടെ ചർച്ച ചെയ്തത് മൃത്തിനെയും ഘടത്തിനെയും എടുത്തിട്ട്, എന്നുവെച്ചാൽ ജാഗ്രതത്തിലെ വിഷയങ്ങളെ എടുത്തിട്ട് ചർച്ച ചെയ്തു. ഇവിടെ ശ്രുതി സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനെ എടുത്തിട്ടും ചർച്ച ചെയ്യുന്നു. അത് വിചാരം ചെയ്യാതെ സാധ്യമാകത്തില്ല. അത് ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണോ, ഈശ്വരൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, കുലാലൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മൃത്ത് തുടങ്ങിയ തന്നിൽ നിന്ന് ഭിന്നമായ ഉപകരണങ്ങളെല്ലാം ആശ്രയിക്കുന്നു. അന്യമായ വസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ് മൃത്ത് കുലാലനല്ലല്ലോ. അതിനും ഉദാഹരണം പറയുന്ന ഇത് തന്നെയാണ്. സ്വപ്നത്തിൽ ഇവിടെ സ്വയം ജ്യോതിസായ പുരുഷൻ സൃഷ്ടിക്കുന്നത് അന്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടാണ്. ജ്യോതിസിൽ തന്നെ സൃഷ്ടി നടക്കുന്നു എന്നും ഇതിനെ പറയും. പക്ഷേ അന്യമായ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അപ്പം ഈശ്വര സങ്കല്പം തന്നെയാണ് സൃഷ്ടി. ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈശ്വര സങ്കല്പമായ സൃഷ്ടിയും സത്യമാത്രമായിക്കോട്ടെ, എന്താ വിരോധം? ഇത് അസത്യം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സത്യമായാലും ദോഷമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് അസത്യം അല്ലെങ്കിൽ മിഥ്യ എന്ന് പറഞ്ഞതിനെ എങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കിയത്, ഓരോ സത്യം എന്ന് പറയുന്നു എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ജഗത്തിന് മിഥ്യ എന്നുള്ള വിശേഷണമാണോ ചേരുന്നത്, സത്യം എന്നുള്ള വിശേഷണമാണോ ചേരുന്നതെന്ന് എങ്ങനെ തീരുമാനിക്കും? ആ, അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ട്. അല്ല, വെറുതെ ശബ്ദങ്ങൾ കൊണ്ട് ഇന്ദ്രജാലം ഉണ്ടാക്കിയിട്ടല്ല. അതുകൊണ്ട് സത്യം, സത്യസങ്കല്പൻ എന്ന് കേൾക്കുന്നുണ്ടോ? എന്താണ് മായാവി, മായാമയൻ എന്ന് കേൾക്കുന്നുണ്ടോ? വരണ്ടു പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെയൊക്കെ താല്പര്യം എങ്ങനെയാണ് ഒന്നാകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, മായൈവ സന്ധ്യ സൃഷ്ടിന പരമാർത്ഥ ഗന്ധോപ്യസ്തിപുത കാർഷ്ണീയന അനഭിവ്യക്ത സ്വരൂപത്വ. അത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നതിനുള്ള ഒരു യുക്തി പറയുന്നു. ഇനി ശ്രുതിയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്നു എന്നും മനസ്സിലാക്കണം. ശ്രുതി നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? നഹി കാർഷ്ണീയന പരമാർത്ഥ വസ്തു ധർമ്മേണ അഭിവ്യക്ത സ്വരൂപ സ്വപ്ന. പറയുന്നു കാർഷ്ണീയന, കൃഷ്ണൻ എന്ന് വെച്ചാൽ പൂർണ്ണം. ജാഗ്രതത്തിലെ പോലെ ദേശകാല നിമിത്ത സമ്പത്ത് പരമാർത്ഥ വസ്തുധർമ്മേണ, പരമാർത്ഥ വസ്തുധർമ്മ രൂപത്തിൽ അഭിവ്യക്ത സ്വരൂപ സ്വപ്നം. അഭിവ്യക്തമല്ല സ്വപ്നം, ജാഗ്രതത്തിലെ പോലെ. അത് വിശദീകരിക്കുന്നു ഭാഷ്യകാലം തന്നെ. എന്താണ് കാർഷ്ണീയന പരമാർത്ഥ വസ്തുധർമ്മേണ എന്ന് പറയുന്നത്? കാർഷ്ണീയന എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് പരമാർത്ഥ വസ്തുധർമ്മേണ. അത് ഇനി വിശദീകരിക്കും. എന്താണ് ഈ പരമാർത്ഥ വസ്തുധർമ്മം? അഭിവ്യക്ത സ്വരൂപ, അഭിവ്യക്തമല്ല, പ്രകടമാകുന്നതല്ല സ്വപ്നം. പരമാർത്ഥ വസ്തുധർമ്മത്തിൽ പ്രകടമാകുന്നതല്ല സ്വപ്നം. ജാഗ്രതത്തിന് അപേക്ഷിച്ച് പറയുകയാണ്. അതെന്താണ് ഈ പരമാർത്ഥ വസ്തുധർമ്മം എന്ന് പറഞ്ഞാൽ? അതാണ് കിംപുനരത്ര കാർഷ്ണ്യം അഭിപ്രേതം. താങ്കൾ എന്താണ് കാർഷ്ണ്യം എന്ന് പറഞ്ഞത്? പരമാർത്ഥ വസ്തുധർമ്മമെന്ന് അഭിപ്രായപ്പെട്ട എന്തിനെയാണ്? പറയുന്നു ദേശകാല നിമിത്ത സമ്പത്തിൽ അബാധസ്ഥ, ഇത്രയും വേണം. ജാഗ്രത സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി പറഞ്ഞു. ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വപ്നത്തിനെ അപേക്ഷിച്ച് ജാഗ്രതത്തിന് ഒരു ആപേക്ഷിക സത്യത്വമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്വം. നമ്മളിപ്പോൾ അനുഭവിക്കാത്ത ഒന്നിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്വം എന്ന് പറയാൻ പറ്റും? അത് പറ്റത്തില്ല. നമ്മളിപ്പോൾ അനുഭവിക്കാത്ത ഒന്നാണ് സ്വപ്നം. അപ്പോൾ പക്ഷെ ജാഗ്രത അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചർച്ചകളെല്ലാം സുഹൃത്തിയെക്കുറിച്ചായാലും ശരി, സ്വപ്നത്തെക്കുറിച്ചായാലും ശരി, എല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രതയിലാണ്. ജാഗ്രത ആണോ സ്വപ്നമാണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി. ഉണ്ടെങ്കിൽ മരുന്ന് കൊണ്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അത്ര ഗുരുതരമല്ല ചെറിയ മരുന്ന്, ചെറിയ ഡോസിലും മാറും. ഇപ്പോ ഇവിടെ കർണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, ശരീരം ഇരിക്കുന്നു. മാത്രമല്ല ഇവിടെ എന്താണ് ദേശകാല നിമിത്ത ഇങ്ങനെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഓരോ അനുഭവത്തിനും ദേശം ഉണ്ട്, കാലമുണ്ട്. ഇന്നലെ, ഇന്ന്, നാളെ, അത് ഈ അനുഭവങ്ങളുടെ തുടർച്ചയെ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാ കാലം കൊണ്ട് നമ്മൾ അളന്ന് കുറിച്ച് ദിവസം, മണിക്കൂർ, സെക്കൻഡ് എല്ലാം നമ്മൾ വളരെ ഗണിച്ചു പോവുകയാണ്. ഇതിന് അതാണ് കാലഗണന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗണന ഇവിടെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് ഈ ജാഗ്രതനെ സത്യമായി അറിയുന്നത് പോലെ തന്നെ പൂർവ്വ ജാഗ്രതകളെയും നമുക്ക് സത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ അനുഭവത്തിൽ പൂർവ്വ ജാഗ്രതത്തിൻ്റെ തുടർച്ചയാണ് ഈ ജാഗ്രത. അതുകൊണ്ടാണല്ലോ നമ്മൾ ADBC എന്നെല്ലാം പറയുന്നത്. അത് ജാഗ്രതത്തിൽ ഈ അനുസ്യൂതത, ഇത് അനുഭവമാണ്. കാലത്തെയും ദേശത്തെയും നിമിത്തത്തെയും ആശ്രയിച്ചുള്ള അനുഭവം ജാഗ്രതത്തിലുണ്ട്. ഈ സ്വപ്നത്തിൽ ഇല്ലേ എന്ന് ചോദിക്കും, സ്വപ്നം നഷ്ടപ്പെട്ടു പോയി ചോദിക്കും. പൂർവ്വ ജാഗ്രത നഷ്ടപ്പെട്ടല്ലോ. പൂർവ്വ ജാഗ്രത ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കും. പൂർവ്വ ജാഗ്രത നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പൂർവ്വ ജാഗ്രതത്തിലെ കാലം നഷ്ടപ്പെട്ടോ, ദേശം നഷ്ടപ്പെട്ടോ, അതോ നിമിത്തം നഷ്ടപ്പെട്ടോ? എന്താ നഷ്ടപ്പെട്ടത്? പൂർവ ജാഗ്രതത്തിലെ കാലം, പൂർവ്വകാലം ഇപ്പോൾ ഉണ്ടോ? അതേ തന്നെ ഈ സമയവുമായി. ഈ സമയത്ത് പറയുന്നു വർത്തമാനം. അപ്പോൾ പൂർവ്വകാലം ഈ വർത്തമാന കാലത്തിലുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. തുടർച്ചയാണ്. അതുകൊണ്ടാണ് കാലദേശ നിമിത്തങ്ങളെ കൂട്ടുപിടിക്കുന്നത്. പക്ഷേ പൂർവ്വകാലം വർത്തമാന കാലത്തിലെ പൂർവ്വകാലത്തിലെ ജാഗ്രത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ജാഗ്രത്തിൽ പൂർവ്വകാലം ഉണ്ടായിരുന്നു, അത് വർത്തമാന കാലത്തിൽ ആ പൂർവ്വകാലമുണ്ടോ? ഒരിക്കലും അതിനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. പോയത് പോയി. ഇനി നിമിത്തങ്ങൾ നോക്കുക. പൂർവ്വ ജാഗ്രതത്തിലെ നിമിത്തങ്ങൾ ഈ ജാഗ്രതത്തിലുണ്ടോ? നിമിത്തമെന്ന് വെച്ചാൽ കാരണം, നിമിത്ത കാരണം. അതുണ്ടോ? നിമിത്ത കാരണം ഉണ്ടോ? നിമിത്ത കാരണം നിങ്ങൾ തർക്കം പഠിച്ചവരല്ലേ എന്നോട് ഇനി ചോദിക്കണം. തർക്കം പഠിക്കാത്തവിടെയുള്ള ആരെങ്കിലും ചോദിക്കുകയാണ് നിമിത്ത കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. തർക്കം പഠിച്ചവരെന്നോട് നിമിത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നിമിത്ത കാരണം ഉണ്ട് എന്നാ പറയുന്നു. അതായത് കുലാലൻ്റെ ദണ്ഡം, ചക്രം ഇതെല്ലാം നിമിത്തമാണ്. അതിപ്പോഴും ഉണ്ടെന്നാണ്. ഇപ്പോഴും ഉണ്ടോ അത്? അത് ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ചാണോ അത് നിമിത്തമായത്. അപ്പോൾ നിമിത്തവും കാര്യവും പരസ്പരാപേക്ഷമാണ്. അതിൽ നിന്ന് അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നിമിത്തമേ ആകത്തില്ല. നിമിത്തം ആപേക്ഷികമാണ്. വെറും ഒരു വസ്തുവിനെ നിമിത്തമെന്ന് പറയാൻ പറ്റില്ല. നിമിത്തമാവണമെങ്കിൽ എന്ത് വേണം? അതൊരു കാര്യം ഉണ്ടാവണം. കാര്യം ഉണ്ടാവണമെങ്കിലോ കാലത്തെ അപേക്ഷിക്കുന്നു. അപ്പോൾ ആ കാലാപേക്ഷിതമായി ഈ നിമിത്തം നിലനിൽക്കുന്നുള്ളൂ. കാലവും അതിനോട് ബന്ധപ്പെടും. പൂർവ്വകാലമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കാലാപേക്ഷിതമായ നിമിത്തം ഉണ്ടോ? ഉണ്ടോ? പൂർവ്വകാലമേ ഇല്ലെങ്കിൽ ഉണ്ടോ? അഭിപ്രായം മാറിയോ? അതുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിക്കുന്നു. പൂർവ്വകാലം ഇപ്പോൾ ഉണ്ടോ? പൂർവ്വകാലത്ത് ചേർക്കുക എന്ന് പറഞ്ഞാൽ പൂർവ്വകാലം കഴിഞ്ഞ് വർത്തമാനകാലം വന്നു, ഇതെല്ലാം വേറെന്താ ചേർച്ച? കാലത്തിൻ്റെ പൂർവമുണ്ട്, പൂർവ്വകാലമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. അപ്പം വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പൂർവ്വകാലം എന്ന് പറഞ്ഞാലോ? അതും വർത്തമാനം തന്നെ. അങ്ങനെയാണെങ്കിൽ ലോകത്തൊന്നും തന്നെ എന്താണ്? ഒരു ഘടം നശിച്ച് കിടക്കുന്നു. നേരത്തെ കണ്ട ഘടം നശിച്ചുകൊണ്ട് ഘടം ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അല്ലേ? അല്ലാന്ന് പറഞ്ഞാൽ എന്ത്? അത് തന്നെ, മുമ്പുണ്ടായിരുന്ന ഘടം ഇപ്പം നശിച്ച് കിടക്കുന്നു. മുമ്പുണ്ടായിരുന്നാണ് നശിച്ചത്, അതുകൊണ്ട് നശിച്ചില്ല ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്ക്? എനിക്കങ്ങനെ അനുഭവമില്ല. എൻ്റെ അനുഭവത്തിൽ നശിച്ചെന്നാണ്. അത് സ്മൃതി, മുമ്പുണ്ടായിരുന്നതിൻ്റെ സ്മരണ. വസ്തു നശിച്ചുപോയി, സ്മരണയുണ്ട്, മുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ വസ്തു ഉണ്ടെന്ന് വരുമോ? അല്ല, ഉള്ളിടത്ത് ശരി, മുമ്പുള്ള ഒരു വസ്തു ഇപ്പോഴും ഇരിക്കുന്നു, അത് ശരിയാണ്. അതിനെക്കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച, നിമിത്തത്തെക്കുറിച്ചാണ്. വസ്തുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല, നിമിത്തത്തെക്കുറിച്ചാണ് ചോദിച്ചത്. മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ പൂർവ്വകാലത്തിൽ അത് നിമിത്തമായിരുന്നു, ആ നിമിത്തത്തിൽ നിന്നൊരു കാര്യം ഉണ്ടായി. അപ്പോൾ അവിടെ സൃഷ്ടി എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വർത്തമാനത്തിലുള്ളതാണോ അതേ സംഭവിച്ചതാണോ? മുമ്പ് സംഭവിച്ചതാണോ സൃഷ്ടി എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ പ്രവൃത്തി ഇപ്പോൾ ഉണ്ടാ, പ്രവൃത്തി ഇപ്പോഴുണ്ടോ? ആ പ്രവൃത്തി സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി.